അടുത്തത് ലങ്. ഏത് പഠിച്ച ആദ്യം പഠിച്ചത് തങ്ങൾ ആദ്യം ഒന്ന് ചെയ്യാം, അവസാനമാണ് ചെയ്യേണ്ടത്. എന്താണ് ഏതിന് ഏത് സൂത്രം വരുന്നു? ഏതിന് ഏതിന് സൂത്രം? ആടജാതീന, അതാണ് സൂത്രം. ആടജാതീന ആടസ്ഥ. അപ്പോ തുടക്കത്തിനൊരു സമാധാനമായി എന്ന് പറയുന്ന എന്തായി മാറി? ഐധ് ശപ്പ്. ഐധ പരത്തിലെന്ത് വരുന്നു? ത. വരത്തില്ല, ടിത്തല്ല. അബദ്ധം പറയരുത്, ആൾക്കാർ പിടിക്കും. ആലോചിച്ച് പറയണം. ഐധത്ത ടിത്തിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു, ഇനി അത് ഓർത്തോണം, അബദ്ധത്തിൽ ചാടരുത്. അപ്പൊ എല്ലായിടത്തും ഐധ എന്ന് വരും. ഐധ ആതാം എന്ത് വരുന്നു? ആതോങ്ങിതഹ. അവിടെ ടിത്ത് പറയുന്നില്ല. അതഹ പരസ്യ ഗീതാം വരുന്നു. അത് ഗിത്തുകൾക്കാണ്. ഇതെങ്ങനെ ഗിത്താവുന്നു? സർവധാതുവും അപിത് ഗിത്തായി. ആയിധ ആതാം ഇത്യത്ര ആയിത്യസ്യ സ്ഥാനേ കൃതേ ഗുണം ഐധേയ് ലോകവേർവലി വേർവലി എക്കാലോക ഐധേതാം ഐധത ഐധേതാം ബുഹനെ ഐധ ഛ ഐധ അന്ത ഐധന്ത ആതോങ്ങിത വരൂ. എന്തുകൊണ്ട് ആയില്ല? ഐധന്ത ഐധ പരത്തിൽ ദാസ്. അടുത്തെന്ത് വരും? ദാസഹസേ വരില്ല. എന്തുകൊണ്ട്? ടിത്തിനെ വരത്തുള്ളു. അതുകൊണ്ട് ും ഐധാഹ വരുന്നു. ഇടയ്ക്ക് ഉദാഹരണം നോക്കിക്കോണം, ചിലപ്പോൾ ഞാനും ഓർക്കാ തെറ്റ് പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് അടുത്തെന്ത് വരുന്നു? ഐധ അധാം അതോങ്ങിത ധ്വനിധ്വനുങ്ങളുടെ ധ്വങ്കാതെ വരുമോ? അത് വരുന്നില്ല. ധുമുണ്ടല്ലോ ഇവിടെ, ധുമുള്ളതുകൊണ്ട് വന്നുകൂടി. എന്തുകൊണ്ട്? ശീധ്വം വേണം. ഐതധ്വം വരും, വരുമ്പോ കാണും. ഐധദ്വം ഐധ ഈ എന്ത് വരുന്നു? ഐധ ഈ എന്ത് വരുന്നു? അടുത്ത് നശിപ്പിച്ചു വരും. അതിനെക്കാളും നല്ല എത്രയുണ്ട്? ഹാ ഏതി ഒന്നുകൂടി വരാമോ? ഏതായി ഒന്നുകൂടി? ആ അപ്പൊ പിന്നെ അടുത്ത് നശിപ്പിച്ച് എങ്ങനെ വരും? എന്ത് വരുന്നു? ഗുണം ഐ ഐ ധേ ഐ ധേ ധ ഈ ഗുണം ഐ ധേ ഐ ധ വഹി ഐ ധ വഹി. ഇനി ഏതാ വരുന്ന? ഐ ധ വഹിയിൽ ഏത് വരും? ഐ ധ വഹി ഐ ധ മഹി ഐ ധ ഐധേതാം ഐധന്ത ഐധതാഹ ഐധേതാം ഐധദ്ധും ഐധേ ഐധാവഹി ഐധാമ. ഒരു രൂപം പഠിച്ചു വെച്ചാൽ ബാക്കിയെല്ലാം എളുപ്പം. ഇതുപോലെ തന്നെ ഒന്നറിഞ്ഞിരിക്കും പിന്നെ ആത്മനിയോഗങ്ങളെല്ലാം ഇങ്ങനെ പോകും. അടുത്ത് വരുന്നത് വിധിലിംഗ്. ഏത് കർത്തരി ശപ്പ് ഏധ ത പരസ്യത്തിലെ സൂത്രം ഒന്ന് പരസ്യതേഷു ഉദാത്തം ഇച്ഛ. അവിടെ പരസ്യതം എന്ന് പറഞ്ഞതുകൊണ്ട് സാമാന്യസൂത്രത്തെ വിശേഷസൂത്രം ബാധിച്ചു. സാമാന്യസൂത്രം ഇതാണ് ലിംഗ സിയൂട്ട്. ലിംഗിന് സിയൂട്ട് വരും എന്ന് പറഞ്ഞാൽ അത് എവിടെയും വരാം, പരസ്യതത്തിലും വരാം, ആത്മനിയോഗത്തിലും വരാം. ഇവിടെ സിയൂട്ട് വരുന്നു. ഏധ സീയ് ത. നേരത്തെ പഠിച്ച ഒരു സൂത്രം നമുക്ക് പ്രയോഗത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. ഏത് സൂത്രമാണ്? ലിംഗ സലോഭ അനന്ത്യസ്യ. ഒരിടത്ത് മാത്രം അതിന്റെ ആവശ്യം വന്നു. എവിടെ? ശൃണു യാത്. ബാക്കിയുള്ളിടത്തൊന്നും വന്നില്ല. എന്തുകൊണ്ട്? ആ അതോ ഇവിടെ എന്തുകൊണ്ട് അത് പ്രവർത്തിച്ചു? ശൃണുയാ എന്നുള്ളിടത്ത് എന്തുകൊണ്ട് പ്രവർത്തിച്ചു? അകാരമില്ല അവിടെ. ശൃണു ഉകാരമാണ്. ലിംഗസന സ്വലോപാനന്ദസ് എന്ന് പറയുന്നത് ശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? യാസിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് അത്തോ ഏയ വരും, അപ്പോൾ സകാരം പോവും. ഇതിന് പിന്നെ വേറെ വ്യാഖ്യാനമൊക്കെ ഉണ്ട്, സിദ്ധാന്തബുദ്ധിയിലൊക്കെ വരും. എളുപ്പമായ വഴി ഇതാണ്. ഈ ആദേശസ്യ സർവദാദേശത്വാ സകാരസ്യ നിവൃത്തി ഭവതി. അന്യത്ര ശ്രോ ഇത്യാദി സ്ഥലേഷു അദന്തത്വ അഭാവ യകാരസ്യ അനേന സൂത്രേണ ഏവം നിവൃത്തി. അത് ശൃണുയാത് ശൃണുയാതാൻ ശൃണുയുഹു ഇതി ഭവതി. അത്ര അദന്തത്വ സിയൂട്ട് കൃതേ സീയ് അതോ ഏ ഇതി സൂത്രസ്യ പ്രവൃത്തി അത്ര നഭവതി. അത്ര സിയൂട്ട് തത്ര ഉക്തം യാസിത്യ സുസ്ഥാനെ ലിംഗസലോഭോ അനന്തസ്യ ഇതിനേന സകാരലോകേ കൃതേ ഏധ ഇത്യത്ര ലോപവർവില ഇതി യകാരലോകേ കൃതേ ഗുണേ കൃതേ ഏധേത ഏധ സിയൂട്ട് സകാരലോകം ഗുണം ലോപഹ നഭവതി കസ്മാത് സകാരസ്യ ലിംഗോ ജസ്യരൻ സ്യാ അത്ര നകാരലോപഹ ന ഭവതി കസ്മാത് േയാതേരൻ എന്തുകൊണ്ടാണ് നകാരം വരാത്തത്? പദാന്തസ്യ നത്വ നിഷേധം ഭവതി. ഏധേരൻ രാമാൻ ഇതിപത്. ഏത് അത്ര ഇട്ട് ഭവതി ഉത്തമശകന് തസ്യ സ്ഥാനെ അതാദേശ ഭവതി അത്രാപി തകാരസ്യ ലോപോ ന ഭവതി തസ്മാത് തസ്മാത് ഏധേയ അതിഥിതകാരേയ ആശീർലിംഗി ഏത് ശബ് ഏത നിങ്ങൾ സ്വീകരിച്ച സാമാന്യ സൂത്രമേവ സ്യൂട്ട് ഭവതി ഏതേയ് സ്യൂട്ട് ശബ് എന്ന ഭവതി തസ്മാത് ആശീർലിംഗി അർദ്ധധാതുകത്വക്കേന സൂത്രേണ അർദ്ധാതു വിശേഷം ലിംഗ കഥോ സുട്ട് ഏത് തകാരസ്യ തോഹോ തകാര ധകാരയോ ഇത്യർത്ഥം സുഡാഗമസ തകാരസ്യ സുഡികൃതേ സ്തു ഇതി ഭവതി സ്യോട്ട് പൂർവമേവ കൃതം ദ ഏത് സീയ സ് അത്ര ആഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗൃഹ്യന്തേ ഇതി ന്യായേന സീയ സ് ത അസ്യ അർദ്ധാതു സമ്പൂർണ ഭാഗസ്യ അർദ്ധാതു യകാരസ്യ ലോപഹ ലോപമേവ വരുവലി അതഃ സീയ യകാര ലോപ സീ സ് ത എട്ട് ഏധി സീ സ് ത അത്ര സ്കോസമേവ അദ്യൂര അന്തേ ച ഇതി കസ്മാന്ന ഭവതി അകാരാന്തം ഭവതി പദാന്തേ സംയോഗാദിർ നാസ്തി ത ഇതി അകാരാന്തം ഭവതി അതഃ ഏത് ഏത് ഇട്ടി കൃതേ ഏധി തദ്ഗുണീഭൂത തദ്ഗ്രഹണേന ഗൃഹ്യന്തേ ഇതി ന്യായേന അർദ്ധാതുവത്വം അർദ്ധാതു സീട്ട് വലാതെ ഇട്ടീകൃതം അതാ ഏധി ഇതി ഭവതി ഏധി സീ സ് ത ആദ്യ സകാരസ്യ ഷത്വം ഏതി ഷീ ദ്വിതീയ സകാരസ്യ വി ഷത്വം ഏതി ശീഷ് തകാരസ്യ ഷ്ടുത്വേന ടകാര ഏതി ശീഷ്ഠ ഏതി ശീഷ്ഠ പ്രഥമശദ്ദീവനെ ഏത് ആതാം നിങ്ങൾ സിയുട്ട് ഏത് സിയ ആ താം സുട്ടിതോ തകാരസ്യ സുഡാഗമ ഏത് യകാരസ്യ ലോപഹ ലോപഹ തസ്മാത് വലാദിത്വഭാവ ഏത് സീയാസ്ഥാം ഇത്യത്ര തദാഗമന്യായേന ആർദ്ധതാ പരത്വ തസ്യ ഇടാകമേ ഏധി സീയ ആസ്ഥാം ഇകാര പരവർത്തി സിയൂട്ട സകാരസ്യ ഷത്വേ ഏധി ശീയ ആസ് ഏത് ശീയാസ് താം അന്തിമ സകാരസ്യ ഷത്വം ന ഭൗതി കസ്മാ ആ നിമിത്താഭാവ ഏധിഷീയസ്ഥാം ഏധിഷീഷ്ഠ ഏധിഷീയസ്ഥാം ഏധി ഏധ് ജ ജസിരൻ ഭവതിയോ സിയുട്ട വിഭവതിയോ ർദ്ധാദുസ്യാർദ്ധാസിട്ടുവലാധീതിട്ടാകമാധിശീരൻ സകാരസ്യ ഷത്തും ഏധിശീരൻ ഏധിഷീഷ്ഠ ഏധിഷീയസ്ഥാം ഏധിശീരൻ ഇതിപ്പോ അടുത്തത് ആദ്യ സകാരസ്യ സത്വം ഏധിഷി ദ്വിതീയ സകാരത്യാവി ശത്രു ഏധിഷീഷ് സകാരസ്യ അഷ്ടുത്വേന ദ്വിതീയ ഠകാര ഏധിഷീഷ്ഠാഹ അന്തിമ സകാരസ്യ ഋത്വവിസം ഏധിഷീഷ്ഠാഹ ഏധ് ആധാം സ്യൂട്ട് സുട്ടത്ത സ്യൂട്ട് സുട്ട് സിസാം ഇടാകമ ഏധി സകാരസ്യ ഷത്വം ഏധിഷി യകാരസ്യ ലോകം ലോകം ന ഭവതി ഏധിഷീയ ആസ്ഥാം ഏധിഷീയാസ്ഥാം സുട്ടാഗമീയുട്ട് അനന്തരം ആധാം ഇത്യത്ര ധകാര പൂർവം സുട്ടാകുമ ആസ്ഥാം പൂർവമപി ഏവമേവ ആസ്ഥാം ഇത്യത്രാവി സുത്തിതോഹ ഇത്യനേന സുട്ടാകുമ ആസ്ഥാം ആതാമിതി ആസ്ഥാം ഇതി ജാതം ആധാമിതി ആസ്ഥാം സുപ്തിദോഹോ തകാരത്തിനും ധകാരത്തിനും സുട്ടു വന്ന എവിടെ വരും പൂർവത്തിൽ വരും തകാരത്തിന്റെയും ധകാരത്തിന്റെയും പൂർവത്തിൽ വരും ആസ്ഥാം ആസ്ഥാം എന്ന് പറയും ആവശ്യമുള്ള ഇല്ലാത്തൊക്കെ ഞാൻ കളയണം ഉച്ചാരണം നടത്തും ഇത്രയല്ലേ ഉള്ളൂ അവിടെ അത് ശ്രദ്ധിക്കണം ആ താം എന്നുള്ളത് തകാരത്തിന്റെ പൂർവ്വത്തില് സ്വട്ട് ആധാം എന്നുള്ളത് ധകാരത്തിന്റെ പൂർവ്വത്തിൽ സ്വട്ട് ഇതിന് ലിംഗസ്ലോഭം അനന്തിസപ്രകാരം ലോകം വരുന്നില്ല എന്തുകൊണ്ട് ഇത് അർദ്ധാതുവാണ് അതുകൊണ്ട് അങ്ങനെ ലോകം വരില്ല ഇവിടെ ഉണ്ട് അപ്പോഴൊരു ചോദ്യം വരും, ഈ സ്വത്ത് സർവധാതുകത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം വരുമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് വരും? സുട്ടിതോഹോ ലിംഗഹ തഥോ സുട്ട്, ഇത്രേ പറയുന്നു. ലിംഗിലെ തകാര ധകാരങ്ങൾക്ക് സുട്ട് വരുന്നു. പക്ഷേ ലഘുസിദ്ധാന്തം മതി, അത് കൊടുത്തില്ല പരസ്യത്തിൽ. എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് കൊടുത്തില്ല? അത് അവിടെ പറയേണ്ടത്. ലോപിക്കും ലിംഗദശലോപം അനന്തിച്ച പ്രകാരം വന്നു ലോപിച്ചു പോയി, നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. പ്രക്രിയാക്രമത്തിൽ വരുമ്പോൾ ആവശ്യമുള്ളത് മാത്രമേ പറയത്തുള്ളൂ. അവിടെ വന്നു സുട്ടു, ലോപിച്ചും പോയി, അതാണ് സംഭവിച്ചത്. പിന്നെ എന്ത് വരുന്നു? ഏത് ധ്വം സിയോട്ട് വരുന്നു, ഇട്ട് വരുന്നു. ഏത് സി യകാരത്തിന്റെ ലോകം വരുന്നു. ഏത് സിയ ഷിയ, ഏത് ഷിയ യകാരം, ഏത് ഷീധ്വം, ഏത് ഷീധ്വം. ഇവിടെ ഷീധ്വം ഉണ്ട്, ഷീദ്ധം ഇവിടെ ഉണ്ടോ? അപ്പൊ ഷീദ്ധുവിന്റെ കൂടെ അന്ധവും പ്രകാരം ധകാരത്തിന്റെ ധകാരം ഏധി അവിടെ ഉണ്ടല്ലോ, ഈ ഉണ്ടല്ലോ. ലുങ്ങും ലട്ടും ഷീദ്ധവും മൂന്നെണ്ണം പറഞ്ഞു. ലുങ്ങിലും ലട്ടിലും ഷീദ്ധത്തിലും ഷീദ്ധം ഇവിടെ ഉണ്ട്. ഇന്നന്തമായ അംഗത്തിന്റെ പരത്തിലായിരിക്കും. ഇവിടെ ഇന്നന്തമായ അംഗമില്ല, എന്തുകൊണ്ടില്ല? ഇട്ടു വന്ന ആർദ്രാധകത്തിനാണ്, അംഗത്തിനല്ല ഇട്ടു വന്നത്. ഇട്ടുണ്ട്, പക്ഷെ വന്നവിടെ ആർദ്രാധകത്തിന്, ഏതിനല്ല ഇട്ടു വന്നത്? ഇന്നന്തമായ അംഗം ഏത്? ഏത് ഈഷീധം ആണ്. അതുകൊണ്ട് അങ്ങനെ ഷിദ്ധം ലോങ്കിലോ ലോങ്ക എന്ന് പറയുന്ന പ്രകാരം വരുന്നില്ല. സുപ്തി ദോഹം എന്തുകൊണ്ട് വന്നില്ല? തകാര ധകാരങ്ങൾ. അടുത്ത് ഏത് ഇട്ട്, ഏത് സിയുട്ട്, സി സകാരത്തിന്റെ ശബ്ദം ഏത് ഷീയ് ഈ എന്നിരിക്കുമ്പോ ഏത് വരുന്നു? ഇടോ ഏത് ഷീയ്, ആ ഏത് ഷീയ, ഏത് ഷീയ, ഏത് അടുത്ത് ഏത് സിട്ട് സിഹി യകാരം പോയി. എട്ട് ഏത് ഷത്വം, ഏത് ഷീ മഹി. ഏദിഷി മഹി. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്താണ്, സ്യൂട്ടെന്ന് പറയുന്നത് സ്വയം അർദ്ധാതുവല്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണോ? മറ്റതിന്റെ അംഗമായി അതുകൊണ്ടാണോ? ആ അർദ്ധാതു ശേഷം അടുത്ത് എന്താ പറഞ്ഞത്? വൃത്തി ോ ധാത്തോരത്തി വീത ധാത്തു എന്നുച്ചരിച്ച് വിധിച്ചതാണ്. ഇതങ്ങനെ വിധിച്ചതല്ല. പക്ഷെ എന്നാലും സിയുട്ടിന് അർദ്ധാതു സിട്ടു അല്ലാതെ വരുന്നത് എന്തുകൊണ്ട്? അർദ്ധാതു മറ്റൊരു അംഗമായി. അപ്പൊ മറ്റേതെങ്ങനെ അർദ്ധാതുമാകും? അതാണ് ഈ ലിംഗാശേഷി എന്തിനു അർദ്ധധാതുമാക്കി? അതിന്റെ പ്രയോജനം ഇതാണ്. ലിംഗാശേഷി അർദ്ധധാതുമാക്കി എന്റെ പ്രയോജനം ഇതാണ്. എന്താണ് ഇവിടെ സിയുട്ടിന് അർദ്ധാതു സഞ്ജ വന്ന് ഇട്ട് വിരിക്കാൻ വേണ്ടിയിട്ടാണ് ലിംഗിനെ അർദ്ധധാതുമാക്കി. വേറെയും പ്രയോജനമുണ്ട് ഇത്. അപ്പൊ എങ്ങനെ വരുന്നു ഇതിന്റെ രൂപങ്ങൾ? ഏത് ശേഷ്ഠ അടുത്ത് ലുങ്. ഏത് ത ചില ലുങ്ങി ശ്ലേഷിച്ച് ആർദ്ധാതു ശേഷ ആർദ്ധാസു ഇട്ട് വലാതെ ആടജാതീന ആടസ് എങ്ങനെയായി? ഐധീസ് സകാരത്തിനിട്ട് വന്നുകൊണ്ട് ഐധി ഏതിന് ആട്ട് ആഗമം വന്ന് വൃത്തി വന്നപ്പോ ഐധ് ഐധീസ് ത ഷ്ടുത്വം ഐധിഷ്ഠ. എല്ലായിടത്തും ഐധിഷ് എന്ന് വരും. ആടജാതീന ആടച്ച വന്നിട്ട് എന്ത് വരും? ഐധിഷ് സിച്ച് വരുന്നിട്ട് വരുന്നു ഐധിഷ്. ആതാം ഐധിഷ് ഐധിഷ് ഐധിഷ് ആതാം. ആതോ ഇത് വരത്തില്ലേ? എന്ന് പറഞ്ഞിട്ടുണ്ട്. ടിത്താണെന്ന് ആര് പറഞ്ഞു? പാണിനി പറഞ്ഞു. സ്വന്തം വ്യാഖ്യാനമാണോ? ആ അതഹ പരസ്. ഇവിടെ എന്തിന്റെ ഫലത്തിലാണ്? സകാരത്തിന്റെ ഫലത്തിലാണ്. ആതോങ്ങിത വരുന്നില്ല. ഐധിഷ് ആതാം. അപ്പൊ ഐധിഷ് എന്നെല്ലായിടത്തും വരും. ആയിധിഷ് പരത്തിലെന്തിരിക്കുന്നു? സിജഭ്യസ്ത വിധിഭ്യസ്ത എന്താ പറയുന്നത്? ജുസു ഒന്നുകൂടി. ആ അതുകൊണ്ട് ഇവിടെ വരുന്നു ആത്മനേപദേശു അനത്തഹ. അൻ അകാരാതെന്ന് പറഞ്ഞാ അകാര ഭിന്നം എന്നുള്ള അർത്ഥമാണ്. ആ നകാരം ഒന്ന് വായിച്ചു കളയുന്നു. അൻ അകാര ന അകാരം എന്നിടത്ത് അന്നാകുന്ന എങ്ങനെ? ടച്ച് അനശ്വ പോലെ അനകാരാതെന്ന് വെച്ചാൽ അകാരത്തിന്റെ പരത്തിലായിരിക്കാൻ പാടില്ല. അങ്ങനെ അല്ലാതെ ഉള്ളതിന്റെ പരത്തിലിരിക്കുന്ന ആത്മനേപദേശു ജസ്യ ആദിത്യാദി സ്യ അവിടെ ജസ്യ എന്ന് പറയുമ്പോൾ ജ് ആണ്. അതിനെന്ത് വരുന്നു? അത്ത് വരുന്നു. എന്ന് പറഞ്ഞാൽ അതാന്നാവും. പൂർവത്തിൽ അകാരം പാടില്ല. പൂർവത്തിൽ അകാരം പാടില്ല എന്നുവെച്ചാൽ അത്ത് വരും. എന്താ ചോദ്യം? അത് ഇത്യാദേശ്യ പ്രകാരത്തിന് ദകാരം എന്ന് അത് ഇത്യാദേശ്യ. എങ്ങനെ വരുന്നു? ഐ ദേഷ് അത് അത് ആ ഐ ധിഷാത ജാലാകാരം അവിടെയുണ്ട്. ജിക്ക് അത്ത് വന്നു. ഐധിഷത ബാക്കിയെല്ലാം വിശേഷിച്ചൊന്നുമില്ല. ഐദിഷ എന്നെല്ലായിടത്തും വരും. ഐദിഷ് ദാസ് എന്ത് വരുന്നു? ഐദിഷ്ഠാഹ അന്തിമ സകാരസ്യ രത്വ വിസർഗം. ഐദിഷ് ആധാം ഐദിഷാധാം. ഐദിഷ് ധ്വം അവിടെ എന്ത് വരുന്നു? ഇത്രയും വന്നിട്ടുള്ളൂ. സൂക്ഷിച്ചു നോക്കിയാൽ വേറെ എന്തോ കൂടെ വന്നിട്ടുണ്ട്. ഐതി സകാരലോകം അങ്ങനെ സൂത്രം ഏ ലിംഗാണോ? ഏത് ദീച്ച ധകാരം വരത്തില്ലെന്ന സകാരം ഇന്ന സകാരം എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ ലോകിച്ച് ഏത് സകാരം വരുന്നു? നേരത്തെ ലോപിച്ച ഏത് സകാരം? ലുട്ടിന്റെ ദ്വിജപ്രകാരം നേരത്തെ ഏതിന്റെ സകാരം? താസ്. അവിടെ സകാരം ലോപിക്കുമെന്നേ പറഞ്ഞുള്ളൂ. ഇന്ന സകാരം എന്ന് പറഞ്ഞു. ഇവിടെ എന്തിന്റെ സകാരം? ഇവിടെ സകാരം ലോപിച്ചത് അവിടെ. അതവിടത്തെ കാര്യം. ഇവിടെ എന്ത് വരുന്നു? ഏധീസ് ധും സകാരം രൂപിച്ചു. പിന്നെ വരുന്ന എന്താണ്? ഏധി ധും വരുമോ? ഇവിടെ ഇവിടെ വരുമോ? ഇവിടെ ഇന്നന്തമായ അംഗം ഉണ്ടാ? ഇന്നന്തമായ അംഗമുണ്ടോ? ഏതി എന്ന് പറയുന്ന ഇന്നന്തമായ അംഗമാണോ? ഇങ്ങനെ സകാരം ലോപിച്ചു സമ്മതിച്ചു. ഇന്നന്തമായ അംഗം ഇവിടെ ഉണ്ടോ എന്നാണ്. എന്തുകൊണ്ടില്ല? മറ്റേതെന്ന് പറഞ്ഞാല് ധമ്മിനാണായിട്ട് വന്നത്. പിന്നെ സിച്ചിന് ഇട്ട് വന്നു. അതൊരു ദോഷം. പിന്നെ എങ്ങനെ ഇവിടെ അംഗമായി? മറ്റേതാര്? പ്രത്യേകത്തിന്റെ സിച്ച് വന്നത് എന്താണ് സൂത്രം അംഗസഞ്ജ വിധിക്കുന്നത്? അവിടെ പറഞ്ഞു തദാദി പ്രത്യോ യസ്മാത് ക്രിയതേ സിച്ച് യസ്മാത് ക്രിയതേ തദാദി ശബ്ദ സ്വരൂപം ഏത് ഈ അംഗസഞ്ജം സ്യാത്. അപ്പോ ഇവിടെ എന്താണ് ധ്വം അല്ലെങ്കിൽ ധ്വം, അതാണ് വിധിച്ചത്. അത് പരത്തിലിരിക്കുമ്പോൾ, ആ പ്രത്യയം പരമിരിക്കുമ്പോൾ ഏതിൽ നിന്നാണെന്ന് വെച്ചാൽ ഏതിൽ നിന്ന് തദാദി ശബ്ദസ്വരൂപം, അത് ആദ്യമായി വരുന്ന ശബ്ദസ്വരൂപം ഏത് ഇട്ട് സിച്ച് ധ്വം എന്ന് പറയുന്നത് വിധിച്ചപ്പോൾ ആ പ്രത്യയം പരമിരിക്കെ ഏതിൽ നിന്നാണോ വിധിച്ചത്, ഏതിൽ നിന്ന് തദാദിയായി വരുന്ന ശബ്ദം ഏത് ഇട്ട് സ, അതിനാണ് അംഗസഞ്ജം വരുന്നത്. അത് സിച്ച് ലോപിച്ചു പോയി. അപ്പൊ ഏതി എന്ന് പറയുന്നത് എന്തായി അംഗം, അതിന്റെ പരത്തിൽ പക്ഷെ മറ്റൊരു പ്രശ്നമുണ്ട്. എന്താണ് ഏതി എന്നിടത്ത് സകാരത്തിനാണ് എന്ത് വന്നത്, വിട്ടു വന്നത്, സകാരം ലോപിച്ചു പോയി. അങ്ങനെ ലോപിച്ചു കഴിഞ്ഞാൽ നിമിത്താപായേ നൈമിത്തികസ്യ അപ്യപായ, കേട്ടിട്ടുണ്ടോ? നിമിത്തം പോയി കഴിഞ്ഞാൽ നമിത്തവും പോകും. അത്ര ഇട്ട് സിച്ച് നിമിത്ത കൃതം തസ്യ സിച്ചഹന്ന് വൃത്തവും ഇട്ടോപി നിവൃത്തി സ്യാത് ഇതി അസ്തി നിയമഃ. നിമിത്താപായേ നൈമിത്തികസ്യ അപ്യപായഃ, അത്ര നിമിത്തോ ഭവതി തസ്യ നിവൃത്തോ തന്നിമിത്തക ഇതോപി നിവൃത്തി സ്യാത്. കിന്തു അത്ര ന ഭവതി കസ്മാത്, എന്താണ് സിച്ചിന് ഏതിന് ധമ്മിന്, ധമ്മിനാണോ ഇട്ട് വന്നത്? അല്ല, സിച്ചിനാണ് ഇട്ട് വന്നത്. അത് പോയി നിമിത്തം, ഇട്ടിന്റെ നിമിത്തം അതായിരുന്നു, അത് പോയി നൈമിത്തികമായി ഇട്ടം പോകേണ്ടതാണ്, ഇവിടെ പോയിട്ടില്ല. എന്തുകൊണ്ടെന്നാണ്? പ്രത്യലോപേ എന്താ പറയുന്നത്, പ്രത്യം ലോപിച്ചാലും പ്രത്യം ഉള്ളതായി കണക്കാക്കണം. പ്രത്യം ലോപിച്ചാലും വൃത്തി, വൃത്തി അതിന്റെ വൃത്തി, വൃത്തിയെ തന്നിമിത്തം അംഗകാരി. ഇവിടെ അംഗകാരിയം വല്ലതുമാണോ? ഇവിടെ അംഗകാരിയം വല്ലതുമുണ്ടോ? എന്ത് അംഗകാരിയം? എന്താ ഇവിടെ ചോദിക്കുന്നത്? ഇത് എന്തുകൊണ്ട് നിവർത്തിച്ചില്ലെന്നാണ് അംഗകാരിയം. തന്നിമിത്തം അംഗകാരിയം ചെയ്യാന്നാണ്. ഇവിടെ അംഗകാരിയം ഒന്നും വരുന്നില്ലല്ലോ. ഏതെങ്കിലും അംഗകാരിയം ഇരിക്കുകയാണെങ്കിൽ ശരി, പ്രത്യേക പ്രത്യേക ലക്ഷണം സ്വീകരിക്കും. ഇവിടെ എന്താ അംഗകാരിയം ഇരിക്കുന്നു? ചോദ്യം അങ്ങനെ അംഗകാരി ശരി, അതിന് അംഗകാരിയാവുന്ന എങ്ങനെ? ഇണ്ണന്താത് അംഗാത്തരേഷാം, ഇണ്ണന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ഇത് അത് വരുമെന്നാണ് പറയുന്നത്. എന്ത് പ്രത്യേ ലുപ്തേവി, ഇവിടെ ഈ സിച്ചെന്ന് പറയുന്ന പ്രത്യയത്തെ ആശ്രയിച്ചിട്ടാണ് അംഗകാര്യം വരുന്നത്. അവിടെ പറയുന്നുണ്ടോ സിച്ചിന്റെ പരത്തിലിരിക്കുന്ന കാര്യം വരുമെന്ന് പറയുന്നുണ്ടോ? സിച്ചെന്ന് പറയുന്ന പ്രത്യയത്തെ ആശ്രയിച്ചാണ് അവിടെ അംഗകാര്യം വിധിച്ചിരിക്കുന്നത്. തന്നിമിത്തം അംഗകാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സിച്ച് നിമിത്ത അംഗകാര്യം ഇവിടെ ഉണ്ടോ? ഇവിടെ അംഗകാര്യത്തിന് നിമിത്തം എന്താ പറയുന്നത്? ഇണ്ണന്തം. പിന്നെ എന്തുകൊണ്ട് വന്നില്ല? ഏത് വരുന്നുണ്ട്, വരാൻ പാടില്ല എന്നാണ്. കാരണം എട്ട് നിവർത്തിച്ചു കഴിഞ്ഞാൽ എണ്ണന്തമായ അംഗം ഉണ്ടോ? പിന്നെ അത് വരുമോ? എട്ട് നിവർത്തിച്ചു കഴിഞ്ഞാൽ ഇണ്ണന്തമായ അംഗമില്ല, ഡ്വം വരത്തില്ല. ഡ്വം വന്നോ എന്ന് വേണമെങ്കിൽ ഒരിക്കൽ കൂടെ നോക്കി ഉറപ്പ് വരുത്തിച്ച് പറഞ്ഞാൽ മതി, വന്നോ ഇല്ലയെന്ന്. ആർക്കെങ്കിലും സംശയമുണ്ടല്ലോ, ഉണ്ട് ഉറപ്പായിട്ടോ. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നാണ്? എന്തോന്ന് ഏകദേശം ഉള്ളത്? നിങ്ങൾ ആലോചിക്കുന്നത് കണ്ടാത്ത ഒന്നും നിങ്ങൾ പാണിനിയേക്കാളും പതഞ്ജലിയേക്കാളും അരുണിയേക്കാളും ഒക്കെ ഭയങ്കര വൈയാകരണന്മാരാണ്. കാരണം അവർ പോലും ഇതിന് സമാനം പറഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങളെങ്ങനെ പറയും? അതാ, അവർ പോലും സമാധാനം പറഞ്ഞിട്ടില്ലാത്തടത്ത് നിങ്ങളെങ്ങനെ സമാധാനം പറയും? വിധാന സാമർത്ഥ്യം അത് വരണമെങ്കിൽ വേറെ ഒരു സ്ഥലം ഇല്ലായിരിക്കണം ധം വരാൻ. എന്നുവെച്ചാൽ അതിന് പ്രത്യേകിച്ച് സമാധാനമൊന്നുമില്ല. സമാധാനമുണ്ട്. എന്താണ് നിമിത്തം? നശിച്ചാൽ നൈമിത്തികം നശിക്കണമെന്ന് പറയുന്ന ലൗകിക ന്യായമാണ്. അത് എല്ലായിടത്തും നടക്കാറില്ല. ഏതുപോലെ കുലാലൻ മരിച്ചു കഴിഞ്ഞാൽ കടം നശിക്കാറില്ല, ഉണ്ടാ? ഉണ്ടാ? നിയമം ലൗകിക ന്യായത്തെ ആശ്രയിച്ചുള്ളതാണ്. ലൗകിക ന്യായം സാർവത്രികമല്ലാത്തതുകൊണ്ട് ഇതും സാർവത്രികം അല്ല. എന്നാൽ ചിലയിടത്ത് നിമിത്തം നശിച്ചു കഴിഞ്ഞാൽ കാര്യവും നശിക്കുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെയാണ്. എവിടെ പോയി? ഏ ആയുധം. പിന്നെ അടുത്ത് ആയുധ എട്ട് സിച്ച് ആയുധേഷ് ഈ ആയുധി ഇടാത്ത വരുമോ? ഐതിഷി ഐതിഷ് വഹി ഐതിഷ് മഹി. അപ്പൊ എങ്ങനെ വരുന്ന രൂപങ്ങൾ? ഐതിഷ്ഠ ഐതിഷാദാം ഐതിഷത ഐതിഷ്ഠാഹ ഐതിഷാദാം ഐതിഢ്വം ഐതിഷി ഐതിഷ്വഹി ഐതിഷ്. എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരും. ഒരു രൂപം പഠിച്ചാൽ മതി. അതിന് മധ്യപക്ഷ ബഹുജനത്തിൽ മാത്രം ചിലടത്ത് വരുകയും വരാതെയൊക്കെ വരാം, ബാക്കിയെല്ലാവരും ഒരുപോലെ തന്നെ. അതവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുന്നു. പിന്നെ അവിടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഐതിഢ്വം ചരിത്രത്തിൽ ഇണശുദ്ധം കൂടാം ദോങ്കാന്ന് പറയുന്നത് ഇണ് പ്രത്യാഹാരത്തിന്റെ പരത്തിലിരിക്കുന്ന അനന്തമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ധ്വമിനുഢാവരുമെന്നാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, ഐധി എന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന ഇണ് പ്രത്യാഹാരത്തിൽ വരുന്നുണ്ടോ? ഉണ്ടാ? ഏ ഉണ്ടോ? ഉറപ്പാണോ? ആലോചിച്ച് പറയണം. അത് വരത്തില്ല എന്നുണ്ട്. ഇണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ പാണിനി ഇട്ടെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ഇട്ട് ഉണ്ണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഇവിടെ ഇണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ ഇട്ടെന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ടോ? ഇവിടത്തെ ഈ എന്ന് പറയുന്നത് എന്താണോ? ഇണ് പ്രത്യാഹാരത്തിലുള്ള സാധനമല്ല, മറിച്ച് ഇട്ട് ആഗമാണ്. അപ്പൊ ഇണ്ണിനെ നിമിത്തമാക്കി വിധിച്ച കാര്യം ഇട്ടിനെ നിമിത്തമായി വരാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ തൽക്കാലം അത്രയും മനസ്സിലാക്കിയ. എന്തായാലും വന്നു കഴിഞ്ഞല്ലോ. തൽക്കാലം അത്രയും മനസ്സിലാക്കുന്നതിന് വലിയൊരു കാര്യമാണ്. എന്താണ് പറഞ്ഞു മനസ്സിലായില്ല? ഏത് വൈയാകരന്മാരിൽ പലരും എട്ടിനെ ഇണ്ണായി അംഗീകരിക്കാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ധം വരത്തില്ല. പക്ഷെ കാശികാരൻ, ഹരദത്തൻ, ഭട്ടോജി ദീക്ഷിതർ, ശിഷ്യൻ വരദരാജ പണ്ഡിതരെല്ലാം എട്ടിനെ ഇണ്ണായിട്ട് അംഗീകരിക്കുന്നു. അതുകൊണ്ട് ദ്വം വരും. ലോകത്തിൽ പ്രയോഗം അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുക. വൈയാകരണന്മാരുടെ ഇടയിൽ രണ്ടു പക്ഷമുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ഐതിധ്വം എന്ന് കാണാതെ അങ്ങനെ പക്ഷം പറയാൻ പാടില്ലല്ലോ. ഇല്ലാത്ത രൂപം കാണാതെ അങ്ങനെ പക്ഷം വൈയാകരണന്മാർക്ക് പറയാമോ? അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവും. ഈ ധാതുവിൽ തന്നെ വേണമെന്നില്ല, എവിടെയെങ്കിലും മതി. ഐതിധ്വം എന്നൊരിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുഴുവൻ രൂപങ്ങൾക്കും ഉദാഹരണം സാഹിത്യത്തിൽ കിട്ടത്തില്ല. ഈ പറയുന്ന ഇത്രയും എണ്ണത്തിന് ഉദാഹരണം ഉള്ളതെന്നാണ്. ഇത്രയും വെച്ചും കൊണ്ടൊരു കാവ്യം ഉണ്ടാക്കേണ്ടി വരും. ധാതുകാവ്യം പോലെയൊക്കെ നടത്തി അത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദശ കാരണങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ഓരോന്നിനും എല്ലാ ധാതുക്കളുടെയും ഉദാഹരണം കാണിക്കുക സാധ്യമല്ല. പിന്നെ പൊതുവായൊരു നിയമം വെച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത് വളരെ എളുപ്പമാണ്. ലങ് ഏത് ത സ്യ ഇട്ട് ഏതി സ്യ ഷത്തും ഏതിഷ്യ ആടജാതി നാടശവൃതി ഐതിഷ്യത ഐതിഷ്യത ഐതിഷ്യാതാന്നിടത്തെന്തുവരും ആ തോന്നിയത് ഒന്നു ഒന്നു ഐതിഷ്യേത്താം ഐതിഷ്യ ജാന്നിടത്ത് ഐതിഷ്യന്ത ഐതിഷ്യ ധ ഐതിഷ്യ ആധാമിനടുത്ത് ഐതിഷ്യേധാം ഐതിഷ്യ ധ്വം ഐതിഷ്യ ഈ എന്നിടത്ത് ഗുണ ഐതിഷ്യേ ഐതിഷ്യ വഹി അതോ തിരുകുവേനി ഐതിഷ്യ മഹി. Thank you.